അകത്താരയൊരുങ്ങി അകത്താരൊരുക്കി അണയാമി ബലിവേദി. വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ബലിവേദിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും നാം ആത്മീയമായി ഒരു കൈകൾ കഴുകി തന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് ബലിയർപ്പിക്കുവാൻ വൈദികൻ ബലിവേദിയിലേക്ക് പോകുന്നത്. ബലിയർപ്പിക്കുവാൻ ആത്മീയമായി ഒരുങ്ങണം എന്നതിന്റെ ആവശ്യകതയെ ഇത് സൂചിപ്പിക്കുന്നു. ഏറ്റവും മുൻപിലായി ധൂപക്കുറ്റിയും അതിന്റെ തൊട്ടുപിന്നിൽ നടുവിലായി മാർത്തോമാ സ്ലീവായും ഇരുവശങ്ങളിലുമായി രണ്ട് തിരികളും വിശുദ്ധ ഗ്രന്ഥവും ശുശ്രൂഷികൾ ഒരു പ്രദക്ഷിണമായി മധുബഹായിൽ നിന്ന് ബേമയിലേക്ക് വരുന്നു. ഏറ്റവും പിന്നിലായാണ് വൈദികൻ വരിക. ഈ പ്രദക്ഷിണം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. തിരുനാളി കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടയോടി ബലിയർപ്പിക്കാം. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് ക്രിസ്തുവിന്റെ കൽപ്പനയാണ് ബലിയർപ്പണത്തിന്റെ അടിസ്ഥാനം. കാലുകൾ കഴുകിക്കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന മിശിഹായുടെ കൽപ്പന. ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ ക്ഷണിച്ച മനസ്സുമായി ബലിയർപ്പിക്കണമെന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. സ്വല്ലോകത്തിൽ സർവേശ്വരസ്തുതി ഗീതം. ക്രിസ്തുവിന്റെ ജനനത്തിൽ മാലാഖാമാർ പാടിയ ഗാനം സ്വന്തം മഹത്വം അന്വേഷിക്കാതെ നമ്മളും ദൈവത്തെ സ്തുതിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ജനനത്തിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഉണ്ടായി. ആമീൻ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ്. സ്വർഗസ്ഥിതനാം താതാമിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നേടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ദൈവപുത്രൻ നമ്മെ പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥനയാണ് ഇത് എന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തരവും ഇതുതന്നെയാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിപാലനയും ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം എന്ന് ശുശ്രൂഷി പറയുമ്പോൾ കാർമ്മികൻ നടത്താൻ പോകുന്ന പ്രാർത്ഥനയിലേക്ക് ആരാധനാ സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ശുശ്രൂഷി. ശാനിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ മിശിഹായും സങ്കീർത്തനങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേൽ ജനം നൽകിയ പ്രത്യുത്തരമാണല്ലോ സങ്കീർത്തനങ്ങൾ. കാലങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. കാലങ്ങൾക്കനുസരിച്ച് മാറുന്ന സങ്കീർത്തനങ്ങൾ സഭയുടെ വളർച്ചയെയാണ് കുറിക്കുന്നത്. ജീവനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. രക്ഷകനായ മിശിഹായുടെ പ്രതീകമാണ് സ്ലീവ. സർവാധിപനാം കർത്താവേ എന്ന ഗാനം ഉത്ഥാനഗീതം എന്നാണ് അറിയപ്പെടുക. വിശുദ്ധ ബലിയിലെ ഒന്നാമത്തെ ധൂപാർപ്പണവും ഈ ഗാനത്തിന്റെ ഇടയിലാണ്. മദ്ബഹ വിധി തുറക്കുമ്പോൾ ഡീക്കൻ മദ്ബഹായും ഹൈക്കലയും ധൂപിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ബഹുമാനത്തിനും ദൈവജനത്തിന്റെ പാപമോചനത്തിനുമായാണ് ഇത് അർപ്പിക്കപ്പെടുക.